ഗാന്ധിജി, ഗാന്ധിജിയുടെ പ്രതീകമായിട്ടാണ്, ഗാന്ധിജിയെ പോലെയാണ് ചുരുക്കത്തിൽ ആ വാക്ക് ഞാൻ ഓർക്കുന്നത്. ഗാന്ധിജിക്ക് തുല്യമാണ് ആര്? മഹാത്മാഗാന്ധിക്ക് തുല്യമാണ് മോഡിയെ കാണുന്നത്. ആ അത് തിരി ഓവറായി, ഈ പറഞ്ഞ പോലെ ഓവറാക്കി ചണമാക്കി വന്നു. അത്രയും വേണ്ടായിരുന്നു. കാരണം മോഡിയുടെ ആശയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ആശയമാണ്. അപ്പൊ ഗാന്ധിജിയുടെ ആശയവും ബി ജെ പിയുടെ ആശയവും ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. മോദി എന്ന് പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് പല വിമർശിക്കാനും അനുഭവിക്കാനും എല്ലാം കാണും, ധാരാളം കാണും. പക്ഷെ ഗാന്ധിജിയും മോദിയും ഒക്കെ ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഈ സ്റ്റേജ് കാണുമ്പോൾ ആവേശം കൊണ്ട് പറയുന്നു നമുക്ക് സമാധാനിക്കാം. ഒരാളൊന്ന് പുകഴ്ത്താൻ അവസരം കിട്ടുമ്പോ പറഞ്ഞങ്ങ് പുകഴ്ത്തുക എന്നുള്ളതായിരുന്നു. അത് അത്രയും വേണ്ടായിരുന്നു. ആ അതെന്താണെന്ന് എനിക്കറിയില്ല, ഞാനത് കേട്ടില്ല. ഇത്രയേ മനസ്സിലാവുള്ളു ഗാന്ധിജിയെ എന്താണ് മോദിയും ഗാന്ധിജിയും മോദിയും ഒരിക്കലും തരഞ്ഞപ്പെടുത്താൻ ഒക്കത്തില്ല ഏത് രീതിയിലായാലും ശരി. പിന്നെ ഗാന്ധിജി എന്താണ് ഒരു രാഷ്ട്രീയ നേതാവാണ്, ഇന്ത്യ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഗാന്ധിജി കേരളത്തിൽ ഒരുപാട് സ്ഥാനങ്ങളൊക്കെ സന്ദർശിച്ചു. അപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് ഗുരുവിന്റെ ഒരു സപ്പോർട്ട് ഗാന്ധിജിക്ക് ആവശ്യമാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി ഇവിടെ സന്ദർശിക്കുന്നത്. അത് ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. കാരണം കോൺഗ്രസിനോട് ഈഴവരെ അടുപ്പിച്ച് നിർത്തണമെങ്കിൽ ഗുരുവിനെ ഒന്ന് കാണുക, ഗുരുവിന്റെ ഇതൊക്കെ വാങ്ങുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് അതിന്റെ പിന്നിൽ. മോഡി കാര്യങ്ങൾ ചെയ്യുന്നതും ബി ജെ പി എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഇതിനു വേണ്ടിയിട്ടാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതിനും രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിലൊക്കെ വേണമെങ്കിൽ ഇവര് തമ്മില് സാമ്യമുണ്ടെന്ന് പറയാം. പക്ഷെ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ആദർശവും ഗാന്ധിയുടെ ആദർശവും രണ്ട് രണ്ടാണ്. ഒരുപാട് അന്തരമുണ്ട്. അപ്പൊ ഗാന്ധിജി കൂടുതലും പ്രധാനമായിട്ടും ഗാന്ധിജി ഒരു അഹിംസാവാദിയാണ്. അഹിംസയിലൊക്കെ പലയിടത്തും പലപ്പോഴും വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അടിസ്ഥാനപരമായിട്ട് അഹിംസാവാദിയാണ്. ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു അഹിംസാവാദികളൊന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റു മതങ്ങളോടുള്ള സമീപനം അതില് ഗാന്ധിജിയും മോദിയൊക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപോലെയാണെന്ന് പറയാൻ പറ്റും. ആർ എസ് എസിന്റെ ആയാലും പ്രധാനമായിട്ടും ആർ എസ് എസ് ആണ് ബി ജെ പി നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർ എസ് എസിന്റെ അടിസ്ഥാനപരമായി എന്താണ് മതസ്പർദ്ധ എന്ന് പറയുന്ന അവരുടെ ഇതിലുള്ളതാണ്. ഗാന്ധിജി അങ്ങനെ മതസ്പർദ്ധ ഉള്ള ആളായിരുന്നു. അതിന് അവർ പറയുന്ന തന്നെ മതപ്രീണനമാണ്. ഗാന്ധിജിയുടെ ഗാന്ധിജി മതപ്രീണനം നടത്തുന്നു എന്ന് പറഞ്ഞാണ് ഗാന്ധിജി കൊന്നത്. അപ്പോ അത് പ്രധാന ആരോപണം ഗാന്ധിജി മതപ്രീണനം നടത്തുന്നു. അപ്പോ ഗാന്ധിജിയുടെ പേരിൽ ആരോപിക്കുകയാണ് മതപ്രീണാണ് മറ്റവർ പ്രചരിപ്പിക്കുന്ന മതസ്പർദ്ധ. അപ്പൊ ഇത് രണ്ടും എങ്ങനെ യോജിപ്പിക്കും? ഗാന്ധിജി പറഞ്ഞത് ഈശ്വര അള്ള തേരെ നാം എന്നാണ്. അത് RSS BJP അത് ഒരിക്കലും ചൊല്ലത്തില്ല. അവർ പറയുന്നത് ചൊല്ലാൻ പാടില്ല, അത് മതപ്രീണന ഒന്നാണ്. ഇങ്ങനെയൊക്കെ ഇവിടെ നമ്മൾ ഒരുപാട് അന്തരങ്ങളുണ്ട്. അപ്പൊ പിന്നെ ഗാന്ധിജി ഇവിടെ വന്നു, മോദി ഇവിടെ വന്നു എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെയും പറയാമല്ലോ ഗാന്ധിജിയാണ്. എന്താ പിണറായി ഒരുപാട് ഒന്നുകൂടെ വന്നിട്ടുണ്ട് പറഞ്ഞുകൊണ്ട്. പിണറായി വിജയൻ ഗാന്ധിജിയുടെ പുതിയ വിഷയമാണ്. അതൊക്കെ ആദർശങ്ങൾ വേറെയാണ്, ഗാന്ധിജി എന്നൊന്നും പറയാൻ പറ്റില്ല. കാഴ്ചപ്പാട് വേറെ. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അഹിംസ എന്ന് പറയുന്ന ഒന്നിനെ ഗാന്ധിജി പ്രചരിപ്പിച്ച ആളാണ്. ആ ഒരൊറ്റ ആശയത്തിൽ തന്നെ ാണ് ഇവർക്ക് യോജിക്കാൻ പറ്റില്ല. പിന്നെ ഗാന്ധിജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സനാതന ധർമ്മവിശ്വാസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഗാന്ധിജിയുടെ സനാതന വിശ്വാസം ഈ BJP RSSന്റെ സനാതന വിശ്വാസമല്ല. ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ ഗാന്ധിജി ഇതുപോലെ തന്നെ മാറിക്കൊണ്ടിരുന്നു. ആദ്യ കാലത്തൊക്കെ ഗാന്ധിജിക്ക് കുറച്ച് യാഥാസ്ഥികത ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കാലം മാറി വരും തോറും ഗാന്ധിജി സ്വയം തന്നെ അതിൽ നിന്ന് മാറിക്കൊണ്ടിരുന്നു മറ്റുള്ളവരുടെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. ആ ഗുരുവിനെ കണ്ടതിന് ശേഷം മാറ്റം ഉണ്ടായിരിക്കാം. അത് ഗുരുവിനെ കണ്ടതിന് ശേഷം എനിക്ക് മാറ്റം ഉണ്ടായിന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അക്കാര്യം അറിയത്തില്ല. ആ വിഷയം എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ പറയാൻ ഒരിക്കലും പറയുന്ന കുറച്ച് അതിരുകടന്ന ഇതാണ്. മോദിക്ക് മോദിയുടേതായ കാഴ്ചപ്പാടുണ്ട്, അവർക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, അത് വേറെയാണ്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് വേറെയാണ്. അത് രണ്ടും ഒന്നാണെന്നൊക്കെ പറയുക, അത് ഒരിക്കലും ശരി. അത് എന്താണ് അതിന്റെ പ്രതീകമാണെന്ന്. അങ്ങനെ ശിവേരി വന്നതുകൊണ്ട് പറയണമെങ്കിൽ ഒരുപാട് പേര് ഗാന്ധി എന്ന് വിളിക്കുന്നുണ്ട്. ശിവേരിയിലെ ഡെയിലി വരുന്നവരുണ്ട്, അവരൊക്കെ ഗാന്ധിയാകും. അതൊന്നും പറയാൻ പറ്റില്ല. ഒരാവേശം വന്ന് പൊക്കി പറഞ്ഞായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. കൃത്യമായി എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതുപോലെ എന്തോ പറഞ്ഞത്, എന്താണ് ഗാന്ധിജി ആണ് ഞങ്ങൾ കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. മതസ്പർദ്ധയും മതപ്രീണനും, ഇവര് ഗാന്ധിയുടെ പേരിൽ പറയുന്ന മതപ്രീണനാണ്, ഇതെങ്ങനെ യോജിക്കും? മറിച്ച് അവർ പറയുന്ന മതസ്പർദ്ധ, ഇതൊക്കെ എങ്ങനെ യോജിക്കും? യോജിക്കുന്ന കാര്യമുണ്ട്. അല്ല, തരൂര് പറഞ്ഞത് എന്താണ്, മോദി കഴിവുള്ള ആളാണ്, ഞാനെന്തോ ആൾക്കാരും കഴിവുള്ള ആളാണ്. അത് ഇപ്പോ കഴിവുള്ള ഒരാള് മോദിക്ക് കഴിവില്ലാതെ മൂന്നോളം പ്രധാനമന്ത്രിയാകാൻ പറ്റും. അപ്പൊ അത് കഴിവൊക്കെ ഉള്ള ആളാണ്, അത് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പറയുന്നതിൽ തരൂരിന്റെ താല്പര്യം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പറഞ്ഞത് വാസ്തവമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് മോഡിയുടെ രാഷ്ട്രീയം, അത് ഗാന്ധിജിയുടെ രാഷ്ട്രീയമുണ്ട്. എന്തായാലും അതൊക്കെയുണ്ട്. അപ്പോ ഗുരുവും പറഞ്ഞ ഗാന്ധിയുടെ ആശയങ്ങളെ തരണപ്പെടുത്തുമ്പോ ഗാന്ധിജിയുടെ പല ആശയങ്ങളും ഗുരുവിന്റെ ആശയങ്ങളുമായിട്ട് യോജിക്കുന്നതാണ്, യോജിക്കാത്തതുകൊണ്ട്. യോജിക്കുന്നത് യോജിക്കാത്തതുകൊണ്ട്, യോജിക്കുന്ന കാര്യങ്ങളുണ്ട്. കാരണം പല കാര്യങ്ങളിലും അങ്ങനെ യോജിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ RSS ആശയവും അങ്ങനെ യോജിപ്പിക്കാൻ പറ്റും. അത് ഒരിക്കലും ഉപയോഗിക്കില്ല. ഇന്ത്യയിൽ ജനിക്കുന്നവരെല്ലാം ഹിന്ദുക്കളാണ് എന്നൊക്കെ പറയുന്ന പല ആശയങ്ങളും മതത്തിന്റെ കാഴ്ചപ്പാട് തന്നെ ഗുരുവിന്റെ ആശയവുമായിട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പിന്നെ ജാതിയുടെ കാര്യത്തിൽ യോജിക്കാൻ പറ്റില്ല. RSS പറയുന്ന എന്താണ്? ജാതിയുടെ ഉച്ചനീചത്വങ്ങൾ അത് നല്ലതല്ല എന്നവർ പറയുന്നു. ജാതിയിൽ ഉച്ചനീചത്വങ്ങൾ പാടില്ല. പക്ഷെ ജാതിയല്ല വർണ്ണം, വർണ്ണം നല്ലതാണെന്ന് പറയുന്നവരാണ്. ഇതൊന്നും ഗുരു അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ജാതിയെ ഉച്ചനീചത്വം പാടില്ല എന്ന് പറയുന്നുണ്ട്, ജാതി ഇല്ലാതാക്കണമെന്നും പറയുന്നു. പക്ഷെ പറയുന്ന എന്താണ്? ജാതി വേറെ, വർണ്ണം വേറെ. അപ്പൊ വർണ്ണം അത് നല്ലതാണെന്ന് പറയുന്നത് അത് ഗുരു യോജിക്കുന്ന കാര്യമാണ്. യോജിക്കാൻ പറ്റത്തില്ല. ജനാധിപത്യ രാജ്യത്തില് ഉച്ചനീചത്വങ്ങൾ പാടില്ല എന്ന് പറയുന്നത് എല്ലാവരും സ്വീകരിക്കുന്ന കാര്യമുണ്ട്. നമ്മുടെ ഭരണഘടനയുള്ള കാര്യമാണ്. അപ്പൊ അതെല്ലാവരും സ്വീകരിച്ചേ പറ്റും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതൊക്കെ അംഗീകരിച്ചേ പറ്റും. അതവരും പറയുന്നു. പക്ഷെ വർണ്ണം ശ്രേഷ്ഠമാണെന്ന് പറയുക, ജാതിയല്ലാതെ വേറെയാണെന്ന് പറയുക, ഇത് RSS അതവർ പ്രചരിപ്പിക്കുകയാണ്. RSSന്റെ BJPയുടെ സ്വാമിമാരും അവരുടെ രാഷ്ട്രീയവും ഒക്കെ എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജാതി വേറെ, വർണ്ണം വേറെ. വർണ്ണം നല്ലതാണ്, ജാതീയം വേറെയാണ്, ജാതീയ ഉച്ചനീചത്വങ്ങൾ വേണ്ട എന്നൊക്കെ പറയും. അത് യോജിക്കാൻ പറ്റിയ കാര്യം. അത് ഗുരു അതിനോട് യോജിക്കുന്നില്ല. അത് പ്രധാനമായിരുന്ന ഒരു വ്യത്യാസമാണ്. മറ്റു മതങ്ങളോടുള്ള സമീപനം, മതം വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളൊരു നിലപാടാണ് ഗുരു എടുത്തിരിക്കുന്നത്. മറ്റവര് ഈ മതത്തെ രാഷ്ട്രീയവുമായിട്ട് വളരെ കൂട്ടിക്കുഴച്ച് ചിന്തിക്കുന്നവരാണ്, മതരാഷ്ട്രീയ വാദികളാണ്. മതരാഷ്ട്രീയവാദമല്ല ഗുരു പറഞ്ഞത്. ഗുരു പറഞ്ഞത് മതം, എല്ലാ മതങ്ങളും സൗഹാർദ്ദത്തിൽ നിൽക്കണം, മതങ്ങൾ തമ്മിൽ കലഹം പാടില്ല, യോജിച്ചു പോകണം. അപ്പൊ അത് ഒരുപാട് അന്തരമുണ്ട് രണ്ടുപേരുടെയും നിലപാട്. അങ്ങനെ അതിനെയൊക്കെ എതിർക്കുന്ന നിലപാടാണ്. പിന്നെ ഏറ്റവും പ്രധാനം പൗരോഹിത്യത്തിന് കീഴ്പ്പെടുക എന്ന് പറയുന്ന ഇത് ബ്രാഹ്മണ്യത്തിന്. അപ്പൊ ആ ബ്രാഹ്മണ്യത്തിനോട് വിധേയത്വം പ്രകടിപ്പിക്കുന്നതാണ് RSS BJP നിലപാട്. അതിനോടൊരു വിധേയത്വം അവരെപ്പോഴും പ്രവർത്തിക്കുന്നു. ഗുരു അതിനോട് യോജിക്കുന്ന ആളല്ല. അത് ഗോൾവർക്കറൊക്കെ എഴുതി വച്ചിരിക്കുന്നത് വളരെ പച്ചയ്ക്ക്. ഗോൾവർക്കറുടെയൊക്കെ ലേഖനങ്ങളിലൊക്കെ ഈ ബ്രാഹ്മണ്യത്തെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. ചാതർ പറഞ്ഞ് ഇന്ത്യക്ക് ഒരുപാട് ഗുണം ചെയ്തതാണെന്നൊക്കെ പറയുന്നു. വിചാരധാരയിലും മറ്റും ഇപ്പൊ ചാതുർവർണ്ണയും ഗുണം ചെയ്യുന്നൊക്കെ പറയുന്നത് ഗുരുവായിട്ട് എങ്ങനെ പോയി? ഗാന്ധിജി ഈ അത്തരം കാര്യങ്ങളൊക്കെ കുറെയൊക്കെ BJPയോട് യോജിച്ചിരുന്നു. ജാതി വേറെ വർണ്ണം വേറെ ഇതൊക്കെ ഗാന്ധിജിയും പറഞ്ഞു. പക്ഷെ ഇതിന് അടിസ്ഥാനപരമായിട്ട് പ്രത്യേകിച്ച് മറ്റു മതക്കാരോടുള്ള സമീപനത്തിൽ ഇവര് രണ്ട് നിലപാടാണ്. ഗാന്ധിജി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ആ അകൽച്ച കുറയ്ക്കാനും അവരെ ഒരുമിപ്പിക്കാനും ഒക്കെയാണ് ഗാന്ധിജി ശ്രമിച്ചത്. അതൊന്നും ഫലവത്തായൊന്നുമില്ല. എന്നാലും പലപ്പോഴും ഗാന്ധിജിയുടെ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായിരുന്നില്ല, അതായത് റിയലിസ്റ്റിക് ആയിരുന്നില്ല. അങ്ങനെയുണ്ട്. പക്ഷെ ആ സമയത്ത് BJP RSS, അത് BJP ഇല്ല RSS ആണ്, അവരടിക്കടി എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. നമ്മളെ അടിച്ചാൽ നമ്മളും അടിക്കണം എന്നുള്ളൊരു നിലപാട്. ഗാന്ധിജി അതിനോട് ചോദിച്ചാണ്, പിന്നെ സച്ചിദാനന്ദ സ്വാമി പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, പ്രധാനമായിട്ട് അവർ അന്തർലീനമായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മോദി ഒരു പിന്നോക്കക്കാരനാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ധ്വനി അതിന്റെ അകത്തുണ്ട്. ബാക്ക്വേർഡാണ് മോദി. അതുകൊണ്ട് മോദിയെ പ്രശംസിക്കുക, ഒരു പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രിയായി, അതുകൊണ്ട് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ സച്ചിദാനന്ദ സ്വാമിയുടെ ബുദ്ധിയിൽ വന്നാൽ അത് അതിശയിക്കാനൊന്നും. പക്ഷെ എല്ലാ വിഷയങ്ങളും അങ്ങനെയല്ലല്ലോ കാണേണ്ടത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ കാണാൻ പാടില്ല. രാഷ്ട്രീയം വേറെയാണ്, ഇത് വേറെയാണ്. ഹരിജൻ എന്നാണ് ഒരിക്കലും പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ദളിത് വിഭാഗം അവരേറ്റവും എതിർക്കുന്ന ഒരു പേരാണ് ഹരിജൻ. ഏതോ കോടതിയിൽ നിന്ന് പിന്നെ വിധിയും വന്നിട്ടുണ്ട് ഹരിജനെന്ന് ഉപയോഗിക്കരുത്. കാരണം ഗുജറാത്തി ഭാഷയിൽ ഹരിജൻ എന്ന് വെച്ചാൽ വേശ്യയുടെ പുത്രനെന്ന് ഒരർത്ഥമുണ്ടെന്നാണ് അവർ പറയുന്നത്. എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അതുകൊണ്ട് ഗാന്ധിജി അങ്ങനെ ഒരു പേരുപയോഗിച്ചത്, അതായത് ഹരിയുടെ പുത്രന്മാര് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്തയില്ലാത്തവന്മാരെന്നാണ്. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ തന്ത ആരെന്നറിയില്ലല്ലോ, ആ ഭഗവാന്റെ. ഇതാണ് ആ ഭാഷയിലെ അർത്ഥം. ഇപ്പോ ഹരിജൻ എന്ന് പറയുന്നതിന് അവര് ശക്തമായി എതിർക്കുന്നുണ്ട്. ദളിത് അവരാ പേരുപയോഗിക്കത്തില്ല. അവര് SC ST അല്ലെങ്കിൽ ദളിത് എന്നുള്ളതാണ്, അടിച്ചമർത്തപ്പെട്ടവർ എന്നുള്ളത്. ഇപ്പൊ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ അവരെ തന്നെ എതിർക്കുന്നവരാണ്. പിന്നെ അത് ഗുരു പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മോശമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടെത്തലുകൾ നടത്താതിരിക്കുന്നതാണ്. അങ്ങനെ പറയുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ അവിടെ ആ സംഭാഷണത്തിൽ പറയുന്ന ഗുരു പറഞ്ഞതായിരിക്കാൻ വഴിയില്ല. അങ്ങനെ പറഞ്ഞതാണോ എന്ന് സംശയിക്കത്തക്ക കാര്യങ്ങൾ. ജാതി വ്യവസ്ഥ ഭാരതീയ ശാസ്ത്രങ്ങളുടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ ഗുരു പറയുന്നില്ല എന്നാ. അങ്ങനെ ഗുരു പറയും അവശൂദ്രാധികരണത്തെ കുറിച്ച് ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കലും ഗുരു പറയത്തില്ല. ജാതി വ്യവസ്ഥ ശാസ്ത്രങ്ങളില്ലാന്ന് ഒരിക്കലും ഗുരു പറയത്തില്ല. പക്ഷെ ഗുരു പറഞ്ഞായിട്ടാണ് സംഭാഷണങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഗാന്ധിജിയുടെ സത്യഗ്രഹം, അതിനോട് ഗുരു എതിരായിരുന്നു. സത്യഗ്രഹ പരിപാടി ശരിയല്ല, അതിന് ഗുരു ചോദ്യം ചെയ്തിട്ടുണ്ട്. എതിരെന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാവും എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സത്യഗ്രഹ പരിപാടി അതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ യോജിപ്പുള്ള ഈ അഹിംസ എന്നുള്ള കാര്യത്തിൽ ഗുരുവും ഗാന്ധിജിയും വളരെ യോജിപ്പായിരുന്നു. ഗാന്ധിജിക്ക് ഈ ജാതി എന്നുള്ളതിനേക്കാളും വലിയ വിഷയമായിരുന്നു ഹിന്ദു സനാതന ധർമ്മം. ഹിന്ദു എന്ന് പറയുന്നതാണ് ഗാന്ധിജിക്ക് പേരത്. അപ്പോ ജാതിയെ ശരിക്കും ജാതീയമായ പ്രശ്നങ്ങളൊക്കെ ഗാന്ധിജി കണ്ടത് ജാതീയമായ ഈ പ്രശ്നങ്ങളെക്കാളും വലുതായിട്ട് ഗാന്ധിജി കണ്ട ഹിന്ദുവാണ്, ഹിന്ദു ഐക്യം. അക്കാര്യത്തിലാണ് ഇന്നിപ്പം ബി ജെ പി അവർ യോജിക്കുന്നത്, ഹിന്ദു ഐക്യം. അംബേദ്കറും ഗാന്ധിയായിട്ട് എതിർക്കുന്നതുകൊണ്ടാണ്, കാരണം ഗാന്ധിജി ഹിന്ദു ഐക്യം പറയുന്നു, ബി ജെ പി കാരൻ പറയുന്നത് ഹിന്ദു ഐക്യമാണ്. ഗുരു പറയുന്നത് ഹിന്ദു ഐക്യമല്ല, മനുഷ്യരുടെ എല്ലാം ഐക്യം. മനുഷ്യരെല്ലാം ഒന്നായി കഴിയും, മനുഷ്യരിലെല്ലാം സാഹോദര്യം വേണം. അവിടെ ഹിന്ദു ഐക്യത്തിന് പ്രത്യേകിച്ച് സ്ഥാനമുണ്ട്. പിന്നെ ഗാന്ധിജിയും ഈ അംബേദ്കർ ഹിന്ദുമതം ഉപേക്ഷിക്കാൻ തന്നെ കാരണം ഗാന്ധിജിയുടെ ഹിന്ദു ഐക്യമാണ്. ഇപ്പൊ ദളിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വലുത് ഹിന്ദുക്കളുടെ ഐക്യമാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ഹിന്ദുക്കളുടെ ഐക്യത്തെ സംരക്ഷിച്ചുകൊണ്ട് ദളിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അപ്പൊ അംബേദ്കറോട് ഞങ്ങൾ ഹിന്ദുക്കളല്ലല്ലോ, ഞങ്ങൾ ഹിന്ദുക്കൾ അങ്ങനെയാവും, ഞങ്ങൾ പുറത്താണല്ലോ, അയിത്ത ജാതിയല്ലേ, തൊട്ടുകൂടാത്തവരൊക്കെ, അപ്പൊ ഞങ്ങളെങ്ങനെ ഹിന്ദുക്കളാവും? അപ്പോ പിന്നെ അംബേദ്കർ പറഞ്ഞു, ഈ മതം ത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അന്നത്തെ അംബേദ്കറുടെ ഒരു ബുദ്ധിയാണ്, എന്നാൽ നമുക്ക് ഈ മതം വിടാം, അതൊരു പ്രതിഷേധത്തിന്റെ രീതിയിലാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ബുദ്ധമതം സ്വീകരിക്കും. ഇന്നിപ്പോ ലോകത്ത് ക്ഷയിച്ചു വരുന്ന ഒരു മതമാണ് ബുദ്ധമതം, അതുകൊണ്ട് അംബേദ്കർ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണ്, മനുഷ്യരുടെ അന്തസ്സെന്ന് പറയുന്നത് ഹിന്ദുമതത്തിലില്ല, ദളിതർക്ക് അന്തസ്സില്ല. മറ്റിടത്ത് പോയാൽ പിന്നെ ആ പ്രശ്നമില്ല, അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ല എന്നുള്ള ഒരു പരിഹാരം ഉണ്ടായിരുന്നുണ്ടല്ല. അതുകൊണ്ട് വേറെ പരിഹാരമൊന്നും ഉണ്ടായില്ല. ഹിന്ദുക്കൾ വീണ്ടും വരെ ദളിതരായി തന്നെയാണ് മറ്റൊരു വിഷയം. ഗാന്ധി ഹിന്ദു ഐക്യം എന്ന് വാശി പിടിച്ചാണ്, സനാതനധർമ്മം അതാണെന്ന് പറഞ്ഞാണ്, വർണ്ണ്യം വർണ്ണം ശരിയാണെന്ന് പറഞ്ഞാണ് ഒരിക്കലും. അത് പലതും ഇവരുമായിട്ട് യോജിക്കുന്നതാണ്. പിന്നെ ഗാന്ധി ഒരു രാഷ്ട്രീയ ഇതായതുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി പല അടവുകളും കാണിച്ചിട്ടുണ്ട്. ലോകമഹായുദ്ധം നടന്നപ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാരോട് ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരാൻ പറഞ്ഞു. പറയല്ല, ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഗ്രാമങ്ങളിൽ പോയി ഗാന്ധിജി ജനങ്ങളെ ഇളക്കി വിട്ട് പട്ടാളത്തിൽ ചേരും. അപ്പോൾ ഗാന്ധിജി എന്താണ്, അഹിംസാവാദിയാണ്, എന്നാൽ ജനങ്ങളെ പട്ടാളത്തിൽ ചേർക്കും, അതും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി. പിന്നെ ഗാന്ധിജി പറഞ്ഞത് എന്താണ്, അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകും ഇന്ത്യക്ക്. അപ്പോൾ പട്ടാളത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യുക, ബ്രിട്ടീഷുകാർ ജയിക്കും, അപ്പോൾ അവിടെ ഹിംസയില്ല. അവിടെ അഹിംസയെ ഗാന്ധിജി എന്ത് ചെയ്തു, കണ്ണടച്ചു പട്ടാളത്തിൽ ചേരാൻ. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. പിന്നെ ഹിന്ദു മുസ്ലിം ലഹളം നടക്കുമ്പോൾ മുഴുവൻ മുസ്ലിങ്ങള് പഞ്ചാബികളുടെ അടുത്ത് പറഞ്ഞു, ഹിന്ദുക്കളുടെ അടുത്ത് പറഞ്ഞു, മുസ്ലിങ്ങൾ നിങ്ങളെ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാണ്. പഞ്ചാബികളുടെ അടുത്തൊക്കെ പറഞ്ഞാണ്, നിങ്ങൾ മരിക്കണം, മരിച്ചിട്ട് പഞ്ചാബിനെ മഹത്വപ്പെടുത്തണം, തിരിച്ച് മുസ്ലിങ്ങളെ കൊല്ലരുത്. ഇതെന്ത് ഏർപ്പാടാണ്? തിരിച്ചു കൊല്ലരുതെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ അവരെ കൊന്നാൽ നിങ്ങൾ ചാകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്റെ യുക്തിയാണ്. ഇത് ഗാന്ധിജി പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മരിച്ചാൽ മതി, എന്നാലും കൊല്ലരുത്. അപ്പൊ ആരെങ്കിലും നമ്മളെ കൊല്ലാൻ വരുമ്പോൾ ചത്തുകൊടുക്കണമെന്ന് പറയുന്നതാണ് അഹിംസ. അതിലെന്തോന്ന് അഹിംസ, കുറഞ്ഞ പക്ഷെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനെങ്കിലും പറയണ്ട. അത് സിഖ് ന്യൂനപക്ഷമാണ്, ഹിന്ദുക്കൾ ഭൂരിപക്ഷം എന്ന് പറയും, സിഖ് ന്യൂനപക്ഷമാണ്. അവരാണ് മുസ്ലിങ്ങൾ ആക്രമിക്കുന്നത്, അവരോട് പറയും നിങ്ങൾ മരിച്ച നിങ്ങൾ മരിച്ചാലും തിരിച്ചടിക്കരുത്, അതാണ് പഞ്ചാബിന്റെ മഹത്വം എന്നൊക്കെ പറഞ്ഞു വെറും തകതിരിഞ്ഞ ആശയങ്ങളും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതാണ് അഹിംസ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള അപ്രായോഗികമായ ആശയങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗാന്ധിജി, മഹാത്മാഗാന്ധി ഒരിക്കലും മോഡിയാകത്തില്ല. ഗുജറാത്ത് കലാപത്തിൽ ഒന്ന് രണ്ട് ദിവസം ട്രെയിൻ കത്തിച്ചതിന് പകരമായി മോദി ഒന്ന് കണ്ടച്ചു എന്നുള്ളത് നമ്മൾ മൊത്തം അത് പഠിക്കുമ്പോൾ മനസ്സിലാവും. എന്നാ കുറച്ച് ഹിന്ദുക്കൾ തിരിച്ചും കൊല്ലട്ടെ, കണ്ണടച്ച് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് മൊത്തം സംഭവങ്ങൾ നോക്കുമ്പോൾ. അപ്പൊ അത് സാധാരണ മനുഷ്യന് തോന്നുമല്ലോ. പ്രത്യേകിച്ചും RSSന്റെ ട്രെയിനിങ് കിട്ടിയ ആളല്ലേ മോഡി. അപ്പൊ അവിടെ ട്രെയിനിൽ പോയ നിരപരാധികളെ ഇവർ കത്തിച്ചു കൊന്നു. എന്നാ പകരം ഒരടി കൊടുക്കണമല്ലോ എന്ന് ചിന്തിക്കുന്ന ഈ താഴ്ന്ന ബുദ്ധി. പക്ഷെ ഒരു ഭരണാധികാരി എന്നുള്ള എനിക്ക് അതൊരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമില്ല. എന്തുകൊണ്ട്? ഭരണാധികാരി എന്ന് വെച്ചാൽ ഒരു കലാപത്തെ അമർച്ച ചെയ്യേണ്ടതാണ്. അതാ ഏത് ഭാഗമായാലും ശരി, കലാപം പടർന്നു പിടിക്കാൻ പാടില്ല. അമർച്ച ചെയ്യുക എന്ന് പറയുന്നതാണ് ഭരിക്കുന്ന ആളുടെ ജോലി. അപ്പൊ കുറച്ച് നടന്നോട്ടെ എന്ന് വിചാരിക്കുന്ന. അപ്പൊ അതെന്താ ഗാന്ധിജിയുടെ നിലപാടാണ്? അത് ഗാന്ധിജിയുടെ നിലപാടല്ലോ. കുറെ നടക്കട്ടെ, പിന്നെ ഇടപെടാം. ഒന്ന് അടിച്ചതിന് ശേഷം നമുക്കിടാം. ഇത് RSSR ബി ജെ പി ഓരോക്കെ രഹസ്യമായി പറയുന്നുണ്ട്. നമ്മൾ കണ്ണടച്ച് തന്നെയാണ് പരസ്യമായ എതിർക്കുമെങ്കിലും എല്ലാവരും പറയുന്ന കാര്യമാണ്. ഒന്ന് മോഡി ആദ്യം ഒന്ന് കണ്ണടച്ച് കുറെ കൊല്ലട്ടെ, പിന്നെ നമുക്കിടപെടാം. ആദ്യം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ എല്ലാവരും പറയും, അമ്മയുടെ ഒരു പാഠം പഠിപ്പിച്ചു. പക്ഷെ ഒരു ഭരണാധികാരി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് കലാപം പൊട്ടിപ്പുറമ്പോൾ ഉടൻ തന്നെ ഇടപെട്ടതിന് ശക്തമായ ഫോഴ്സ് ഉപയോഗിച്ച് അടിച്ചമർത്തും. മറ്റത് തെറ്റാണ് ശരി, പക്ഷെ തെറ്റിനെ തെറ്റുകൊണ്ട് ഒരു രാജ്യത്തിന് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റും. ഈ കലാപം നടക്കുന്നിടത്ത് പലയിടത്തും ഈ ഭരിക്കുന്നവര് അവർക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കും, കണ്ണടയും. അങ്ങനെ സംഭവിക്കും. കുറെ അടിക്കിട്ടെന്ന് വിചാരിക്കും, ഒരു പക്ഷത്തോട് ആഭിമുഖ്യം വരുന്നു. അതൊക്കെ ഗാന്ധിജിയുടെ നിലപാടാണ്. ഇത് പലരും RSSR എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊന്ന് കണ്ണടച്ച് തന്നെയാണ് ആദ്യം, പിന്നെ നമ്മൾ ഇടപെട്ട്. അമ്മമാരങ്ങനെ കത്തിക്കാൻ പാടില്ലല്ലോ, കത്തിച്ചാൽ നമ്മൾ പകരം ചോദിക്കണ്ടേ? അപ്പൊ ജനങ്ങള് പകരം ചോദിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക എന്ന് പറയുന്നത് ക്രമസമാധാന പ്രശ്നമാണ്. അതിന് വീഴ്ച വന്നാൽ അത് ഭരിക്കുന്ന ആളാണ് ഉത്തരവാദി. അത് വരാൻ പാടില്ല. അങ്ങനെ വന്നുകഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവനും സ്വത്തിനുമൊക്കെ എന്താ ഒരു ഉറപ്പ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളെ ആക്രമിക്കും, മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ആക്രമിക്കും, എല്ലാവർക്കും നഷ്ടം വരെയുണ്ട്. ഗുജറാത്തില് മുസ്ലിങ്ങളിൽ ന്യൂനപക്ഷമായതുകൊണ്ട് അവർ കൂടുതൽ ചേർത്തു. ഇതേപോലെ ഒരു കാര്യം മലപ്പുറത്താണ് നടക്കുന്നതെങ്കിലും ഹിന്ദുക്കളായിരിക്കും ചാവ്. അപ്പൊ ഭരിക്കുന്നവർ കണ്ണടച്ച അതൊന്നും ശരിയായ കാര്യമല്ല. അതെല്ലാവർക്കും അറിയാം. അതിന് മോദി കണ്ണടച്ചു എന്നുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം. സ്വയം അംഗീകരിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതെന്തായാലും ഒരു മോഡിയുടെ പേരിലൊരു കളങ്കമായി തന്നെ നിൽക്കും. ഒരു മൗനാനുവാദം അതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു ഭരണാധികാരി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളെ ബലാത്സംഗം ചെയ്യുക, എന്തൊക്കെയാ ചെയ്തവിടെ? ഇൽക്കി ബാനു കേസൊക്കെ എന്താണ് ഇത്? ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് 12 മണിക്കൂറിനകം അത് മിലിട്ടറി വിളിച്ച് അടിച്ചമർത്തേണ്ടല്ലേ? പടരാൻ അനുവദിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് ഗാന്ധിജിയാണെന്നൊക്കെ പറഞ്ഞു. അതങ്ങനെ ശരിയോ? ഞങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നാണ്, അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം അതാണ്. ആലോചിച്ച് പറയുന്ന ഇത്തരം കാര്യങ്ങൾ ആര് പറഞ്ഞാൽ നീ എന്നുള്ളതല്ല. ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് ഇനി എത്രയൊക്കെ തേച്ച് വെളുപ്പിച്ചാലും ശരി, ആ ഒരു കളങ്കം മോദിയുടെ പേരിൽ കാണും, ലോകാവസാനം വരെ കാണും. അതിന്ന് കാരണം അത് ബി ജെ പിക്കും ആർ എസ് എസിനും അറിയാം അത് എന്താ അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യം. പിന്നെ അത് എങ്ങനെ മാറ്റാൻ പറ്റും എല്ലാവർക്കും അറിയാം. അങ്ങനെയല്ല ഒരാൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ കലാപങ്ങളൊക്കെ നടക്കുമ്പോ ഇങ്ങനെ ഒരു തരം ഉദാസീനത, അത് മണിപ്പൂരിൽ തന്നെ എത്ര കാലമായി നടക്കുന്നു. വലിയ ശക്തനായ നേതാവെന്നല്ലേ പറയുന്നത്, എന്തുകൊണ്ട് അതിനെ അടിച്ചു നോക്കാൻ പറ്റുന്നില്ല? ഒരു സ്റ്റേറ്റിലെ കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മൊത്തം ഒരു കലാപം നടന്നാൽ എന്ത് ചെയ്യും? അത് തന്നെ. അങ്ങനെ ഉപയോഗിച്ചാ ഭരിക്കുന്നവരുടെ ജോലി എന്താണ്? ഭരിക്കുന്നവരുടെ ജോലി കണ്ണടയ്ക്കുക എന്നുള്ളതല്ല, അതിനെ ഉടൻ തന്നെ അടിച്ചൊതുക്കുക എന്നുള്ളതാണ്. അതിനെ പടരാൻ അനുവദിക്കാതിരിക്കുക. അത് ഹിന്ദു മുസ്ലിം വിദ്വേഷം എന്ന് പറയുന്നത് ഈ സൗത്ത് ഇന്ത്യയിലല്ല, നോർത്ത് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം കണ്ട സംസാരിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഈ വിഭജനം കൊണ്ടുള്ള മുറിവ് വളരെ വലുതാണ്, അതുകൊണ്ട് അവർ തമ്മിൽ വിരോധമുണ്ട്. പക്ഷെ ഇതിപ്പോ സ്വതന്ത്ര ഭാരതമാണ്. ഇവിടെ എന്താണ് ലാ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ഭരിക്കുന്നവരുടെ ചുമതലയിൽപ്പെട്ട കാര്യമാണ്. അപ്പോ അവരുടെ കർത്തവ്യം നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ദോഷം. അല്ല, ജനങ്ങൾ അടികൂടുന്നു എന്നുള്ളത്, അവർക്ക് വിദ്വേഷമുണ്ടെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ലാ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ചെയ്യേണ്ടവരാണ്, ഭരിക്കുന്നവരുടെ ജോലിയാണ്. പിന്നെ എന്തിനാ അവരെ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നു? ഇവരൊക്കെ ഭരിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന എന്ത്, ഒരു രാജ്യത്തെ ലാ ആൻഡ് ഓർഡർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവർ ഭരണാധികാരിയായിരിക്കാൻ യോഗ്യരല്ലല്ലോ. അപ്പൊ അവരുടെ ജോലി അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ കലാപത്തിന്റെ ഒരു വശം. ഞാൻ കാശി താമസിക്കുമ്പോൾ എത്ര തവണ ഹിന്ദു മുസ്ലിങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്? നമ്മുടെ നാട്ടിൽ പത്രങ്ങളൊന്നും വന്നിട്ടില്ല. ഉണ്ടായാലും ഉടൻ അത് അടിച്ചമർത്തും, ഉടൻ കർഫ്യൂ പ്രഖ്യാപിക്കുന്നു. ഒരു പ്രശ്നം ഒരിടത്ത് ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം വാർത്ത വന്നാൽ വാർത്തയോടൊപ്പം അതീ കാണും. ഞാൻ താമസിക്കും കാശിയിൽ തന്നെ മൂന്നാല് തവണ ഉണ്ടായിട്ടുണ്ട്, വാർത്ത വരുന്നതോടൊപ്പം കർഫ്യൂ. എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കശപശ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ഇന്റലിജൻസ് ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഒരു ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുക്കുന്ന താഴെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു, ഉടൻ തന്നെ അവർ ആക്ഷൻ എടുക്കും, കർഫ്യൂ പ്രഖ്യാപിക്കും. പിന്നെ അവിടെ ഒന്നും നടക്കത്തില്ല, പോലീസിനെ ഇറക്കും, പട്ടാളത്തിനെ ഇറക്കി അവിടെ മാർച്ച് പാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് കാര്യമായ ഒരു കലാപം ഉണ്ടായിട്ടില്ലല്ലോ, ഒന്നോ രണ്ടോ പേരൊക്കെ മരിച്ചിട്ടുണ്ട്. ഭരണാധികാരികൾ അങ്ങനെ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഇത് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോ ഇന്ദിരാഗാന്ധിയെ കൊണ്ട് ഡൽഹിയിൽ ഭയങ്കര കലാപമുണ്ട്, സിഖുകാർ ഒരുപാട് ഇറക്കുന്നു. എന്തുകൊണ്ടാണ് ഭരിക്കുന്നവർ കണ്ണടച്ച് കൊന്നിട്ടെന്ന് വിചാരിച്ചു? അതാണ് കൊന്നത്. ഭരിക്കുന്നവരുടെ ജോലി അതല്ല, അവര് ലാ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവരുടെ ജോലിയാണ്. അത് ഭരിക്കുന്നവരുടെ കുറ്റം തന്നെയാണ്, മോഡിയുടെ മാത്രമല്ല ഈ പ്രശ്നം. അതിപ്പോഴും ഒരാൾ ജയിലിൽ കിടക്കുകയാണ്, സഞ്ജൻ കുമാർ. ഒരാൾ ജയിലിൽ കിടക്കുകയാണ്, ഭരിച്ചയാളല്ല. അപ്പൊ അത് ഭരണാധികാരികളും അത് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്, കണ്ണടയ്ക്കുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഈ ചെയ്യുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. മണിപ്പൂരിൽ എത്ര കാലമായി വേളം നടന്നു? എന്തുകൊണ്ട് അവിടെ ലാ ആൻഡ് ഓർഡർ എന്തുകൊണ്ട് നിലനിർത്താൻ കഴിയുന്നു? എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നം? ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളാണ്, വേറൊരു ഭാഗത്ത് ഹിന്ദു വിഭാഗമാണ്. അവിടെത്തെയും പ്രശ്നം അത് തന്നെയാണ്. ഇതാണ് അവിടെയും നടക്കുന്നത്. അപ്പൊ അത് അമർത്തുന്നില്ല, അടിച്ചമർത്തുന്നില്ല. കലാപങ്ങളെ അടിച്ചമർത്താനേ പറ്റും. അവിടെ പോയി അഹിംസ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അടിച്ചമർത്തും ശക്തമായി. പ്രസിഡന്റ് പോലെ ഏർപ്പെടുത്തിയിട്ട് പോലും നടക്കും. കുറെ കാലം അതങ്ങനെ അങ്ങോട്ട് പരോക്ഷമാണ്. പോലീസുകാരുടെയും പട്ടാളത്തിന്റെ ആയുധം പിടിച്ചു പറിച്ചുകൊണ്ടുപോയി അവരിപ്പം ഫൈറ്റ് ചെയ്തു. അതിനൊക്കെ ഉത്തരവാദി ഭരിക്കുന്നവര് തന്നെയാണ്. കേരളത്തിന് വന്നില്ലേ കൂന്തറ കലാപം? നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോന്നറിയത്തില്ല. അടിച്ചമർത്തി, കലാപം പടരാൻ അനുവദിച്ചില്ല, മുമ്പോട്ട് കൊണ്ടുപോയില്ല. കലാപം ഉണ്ടായി ഉടൻ തന്നെ അതിനാ ആരാടും അമർത്തി വളർത്താൻ അനുവദിച്ചില്ല.